Jump around, jump around, jump around now. Happy, happy, happy, happy, oh happy, happy Christmas. Veena meeti naam kaigal kuppi paada. Vannallo konnundi Yesu ivide. Kettallo oru shanthi geetham arige. Hey thangu thakkana thalam thattu. Aa thalam oppichu nirthaam vikke. Ra paadi kootangal kooda paadum. Hallelujah, oh, happy, happy, oh happy, happy Christmas. വീടമീട്ടി നാം കൈകൾ കുപ്പിപ്പാടാ വന്നല്ലോ പൊന്നുണ്ണി യേശു ഇവിടെ കേട്ടല്ലോ ഒരു ശാന്തി ഗീതം അരികെ ഏ തങ്ക് തക്കട താളം തട്ട് ആ താളം കുറ്റ തമ്പിക്ക് രാപ്പാടി കൂട്ടങ്ങൾ കൂടെ പാടും ഹല്ലേലൂയ. ഹല്ലേലൂയ്യ.